രാജരാണി എന്ന പോലെ എന്നേക്കുമായി നിൻ വീണ തന്നിൽ സംഗീതധാരയാക്കുകെന്നെ. ആനന്ദ ഹംസതോണിയേറി നിൻ ചാരുഗന്ധമേറ്റവേള സ്വർഗത്തിലെ ദേവസേന. മിന്നൽ കൊടിയെ മണിത്തെരുത്തി വാരാഗിണി വാളിൻ മുനയ എങ്ങെങ്ങും മുത്തമിട്ടിടും അസുരനോ. നാവിൻ മുനയിൽ മയങ്ങൾ കാമിനി കാട്ടണോ. ആനന്ദ ഹംസതോണിയേറി നിൻ ചാരുഗന്ധമേറ്റവേള